ഹാനുത്തുപായനശബ്ദശേഷത്വാഛന്ദസ്തുത്യുപഗാനവത്തദുക്തം. ഇവിടെ രണ്ട് ശ്രുതികളാണ്. മൂന്ന് ശ്രുതികൾ. ഒന്ന് താണ്ഡിനന്മാരുടെ ശ്രുതി, ഛാന്ദോഗ്യ ഛന്ദോകന്മാരുടെ അത് മുണ്ടകത്തില്, കോഷീതികന്മാരുടെ ഇവിടെയെല്ലാം പറയുന്നത് പാപനാശത്തെക്കുറിച്ചാണ്, പാപപുണ്യനാശത്തെക്കുറിച്ച്. പാപപുണ്യനാശം എന്ന് പറയുമ്പം പാപപുണ്യഗ്രഹണവും പറയുന്നു. അതിലാദ്യം പറഞ്ഞ ഛാന്ദോഗ്യശ്രുതി, ഛാന്ദോഗ്യത്തിലെ എട്ടാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ ഖണ്ഡം, പതിനാല് പതിനഞ്ച് രണ്ട് ഖണ്ഡം കൂടെ കഴിയുമ്പോൾ ഛാന്ദോഗ്യം തീരും. ഭാഷകാരൻ അത്രയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എട്ടാം അധ്യായമാണ് അവസാനത്തെ. അത് ഉപാസനാപരമായിട്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ബ്രഹ്മലോകത്ത് പോകുന്നത് എന്നാണ്. പക്ഷെ ഇവിടെ ഭാഷ്യ വ്യാഖ്യാതാക്കൾ അതിനെ തത്വജ്ഞാനപരമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മുണ്ടകം തത്വജ്ഞാനപരമായിട്ടാണ് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ബ്രഹ്മലോകം അഭിസംഭവാമി എന്നുള്ള വ്യാഖ്യാനം കൊണ്ട് മാത്രമല്ല വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്തു പറയുന്നത്, യദ്യപി താണ്ഡ്യ ആധ്രഗുണശ്രുതിയോ നിർഗുണ വിദ്യാർത്ഥയോ, രണ്ട് ശ്രുതികളും നിർഗുണ വിദ്യ ആണ് ഇതിന്റെ അർത്ഥങ്ങൾ എന്നാ പറയുന്നത്. എന്നെടുത്തു പറയുകയാണ് ഭക്ഷ്യകാരൻ പറയുന്നതനുസരിച്ച് ഒന്ന് ശരിയാണ്, മറ്റൊന്ന് ശരിയല്ല. കർമ്മഹാനമേ വശിക്കുന്ന ഉപായനം എന്നവർ വിശദീകരിക്കുന്നു. കർമ്മം എന്ന് വെച്ചാൽ ഇവിടെ സുഹൃത ദുഷ്കൃതങ്ങൾ. രണ്ട് വ്യാഖ്യാതാക്കളും അങ്ങനെ തന്നെ പറയുന്നു. അവിടെ ഹാനം പറയുന്നുണ്ട് ശ്രുതിയിൽ തന്നെ, ഉപായനം അതാരും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നില്ല. അതിനെക്കുറിച്ച് പൂർവക്ഷി പറയുന്ന എന്താണ്? ഒരിടത്ത് ഹാനത്തെക്കുറിച്ച് പറയുന്നു, പുണ്യഭാവ ത്യാഗത്തെക്കുറിച്ച്. മറ്റൊരിടത്ത് ഹാനത്തെക്കുറിച്ചും ഉപായനത്തെക്കുറിച്ചും പറയുന്നു. എവിടെയാണോ ഹാനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ഉപായനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അങ്ങനെ എടുക്കേണ്ട അർത്ഥം എന്നാണ് പൂർവക്ഷി പറയുന്നത്. അവരൊരു യുക്തിയുടെ പറയുന്നു, വിദ്യാന്തര ഗോചരത്വച്ച ശാഖാന്തരീയസ്യ ശ്രവണസ്യ. ഉപാസനയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു ഉപാസനയെ സംബന്ധിച്ച് ഹാനവും ഉപായനവും ഉപാദാനവും പറഞ്ഞിരിക്കുന്നു. വേറെടുത്ത് ഹാനം മാത്രം പറഞ്ഞുകൊണ്ട് ഉപാസനകൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രണ്ടിടത്തും ഉപായനം ഗ്രഹണം സ്വീകരിക്കാൻ പാടില്ല എന്ന്. വിദ്യാന്തരഗോചരത്വ ശാഖാന്തരീയസ്യ ശ്രവണസ്യ. അവിടുത്തെ വിദ്യ വേറെയാണ്, അത് ഉപാസനയായാലും ശരി തത്വജ്ഞാനമായാലും ശരി രണ്ടിനും വിദ്യ എന്ന് പറയും. വിദ്യാന്തരം പൂർവക്ഷിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് ഉപായനം പറഞ്ഞിട്ടില്ലാത്തിടത്ത് അത് സ്വീകരിക്കണ്ട എന്നാണ്. അപ്പിച്ച ആത്മകർത്തൃത്വം സുഹൃത്തുഹാനം പരകർത്തൃത്വം ഉപായനം തയോർ അസതി ആവശ്യകഭാവേ കഥം ഹാനേന ഉപായനം ആക്ഷിപ്യേത്. ഒരാള് പുണ്യപാപങ്ങളെ ത്യജിക്കുന്നു, മറ്റൊരാൾ സ്വീകരിക്കുന്നു. ഒരാള് പുണ്യപാപങ്ങളെ ത്യജിക്കുമ്പോൾ മറ്റൊരാൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ല ആവശ്യക ഭാവമില്ലല്ലോ അങ്ങനെ സംഭവിക്കണമെന്ന്. ഒരാൾ ഉപേക്ഷിക്കുന്നത് മറ്റൊരാൾ എടുക്കാറുണ്ടോ? എന്തെല്ലാം ആരെല്ലാം ഉപേക്ഷിക്കുന്നു? അതുകൊണ്ട് ആവശ്യക ഭാവമില്ലാത്തതുകൊണ്ടും ഉപേക്ഷിച്ചാൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പിച്ച ആത്മകർത്തൃത്വം സുഹൃത ദുഷ്കൃതിയോർ ഹാനം. ഒരു വ്യക്തിയിലാണ് സുഹൃത ദുഷ്കൃത ഹാനം സംഭവിക്കുന്നത്. ഉപാസന സ്വകർത്തൃവുമാണ്, താൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പരകർത്തൃബന്ധു ഉപായനം. ഇനി അതേ വ്യക്തിയല്ല ഇതിനെ സ്വീകരിക്കുന്നു, മറ്റൊരാളാണ്. തയോഹോ അസതി ആവശ്യക ഭാവേ, ഇത് ആവശ്യം വേണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. കഥം ഹാനേന ഉപായനം അക്ഷിപ്യേത്, അവശ്യം സംഭവിക്കുന്നതാണെങ്കിൽ പറയാം. ത്യജിച്ചാൽ മറ്റൊരാളെടുത്തിരിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അതാണ് ആവശ്യക ഭാവം എന്ന് പറയുന്നത്. ഇതിലതെങ്ങനെ പറയാൻ കഴിയും? ഒരാൾ ത്യജിച്ചു അത്ര, ഒരാളെടുത്തില്ല, എന്താ തോരാറ്? അതുകൊണ്ട് ഹാനശ്രവണം കൊണ്ട് അർത്ഥാത് ശ്രദ്ധിക്കുക, അതാണ് ആക്ഷേപം. മലയാളത്തിലെ ആക്ഷേപം എന്താ? പല വാക്കുകളും നമ്മുടെ ഭാഷയിലും പ്രചാരത്തിലും ഇരിക്കുന്ന വാക്കിന്റെ അർത്ഥമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഒരു സന്ദർഭം അനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരും. അപ്പോ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇങ്ങനെ ഒരു അർത്ഥമാണല്ലോ പ്രചരിച്ചിരിക്കുന്നത്. അവന് അങ്ങനെ ഒരർത്ഥം എന്തിനു പറഞ്ഞു? ഭാഷകാരണങ്ങളെ പ്രയോഗിക്കുന്നത് ശരിയാണോ? ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നല്ലതൊന്നല്ലോ. ഇപ്പൊ ആക്ഷേപം എന്ന് പറയുന്നതിന് ഇത് ശാസ്ത്രത്തിന്റെ ചർച്ചയാണ്. ഉപയോഗിച്ചത് ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരർത്ഥത്തിലാണ്. ഇപ്പൊ ശാസ്ത്രത്തിൽ അതിന് ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ നമ്മൾ എടുക്കാവൂ. അർത്ഥാപത്തി ലോകത്തിൽ അങ്ങനെ പറയും. ആക്ഷേപം അർത്ഥാപത്തി എന്നുണ്ടോ? ഇല്ല. അത് സന്ദർഭത്തിനനുസരിച്ച് നമ്മളെപ്പോഴും അർത്ഥത്തെ മനസ്സിലാക്കുന്നു. അല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം അനുസരിച്ച് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഷകാരനെ കുറ്റം പറയാൻ. അതെന്തിനങ്ങനെ പറഞ്ഞു? നമ്മൾ ഒരിക്കലും കേട്ടിട്ടുള്ളതല്ല ആക്ഷേപം എന്ന് പറഞ്ഞാൽ അർത്ഥാപത്തി എന്നൊരാൾ. നമ്മൾ കേൾക്കാത്തതും നമ്മൾ ചിന്തിക്കാത്തതും ഒക്കെ ഭാഷകാരന്റെ കുറ്റമാണ്. അങ്ങനെയൊരു സംസ്കാരമില്ല. നമ്മുടെ സംസ്കാരത്തിലിരിക്കുന്ന വേറെ അർത്ഥമാണ്. പല ഭാഗങ്ങളിലും ഇത് വരും സന്ദർഭം അനുസരിച്ച്. ആപത്തി എന്നുള്ള വാക്കിന് സംസ്കൃതത്തിലും അപകടം എന്നുള്ള അർത്ഥമുണ്ടല്ലോ. ആപത്തി എന്നുള്ള സംസ്കൃതത്തിലും ആപത്ത് എന്നുള്ള അർത്ഥമുണ്ടല്ലോ അല്ലേ? സമ്പത്ത് ആപത്തി അതിന് നേരെ വിപരീതമാണ്. ആപത്ത് സമ്പത്തിന്റെ വിപരീതം. അതും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കില്ല. അതും സംസ്കൃതത്തിൽ ഇതേപോലെ ആപത്തി വന്നു ചേരുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കില്ലേ? ആപന്നം പ്രാപ്തം. പിന്നെ അപകടം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കില്ലേ? അപകടം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചല്ലേ പ്രാപ്താപന്നേച്ച. ബാക്കി എന്താ? കാരക പ്രക്രിയയിൽ പഠിച്ചതാണ്. അത് തന്നെ. അപ്പൊ ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്, പുതിയ കാര്യമാണ്. ആപത്തി ആപന്നം ആപദ്. ആപദ് എന്ന് പറയുമ്പോ കിബന്ധം. ആപത്തി എന്ന് പറയുമ്പോ തിന്നം. ആപന്നം എന്ന് പറയുമ്പോ താന്തം. അല്ല, കൃദന്തം വരുമ്പോ അതല്ല ശരിയാവും. ആക്ഷേപം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കരുത്. അത് സന്ദർഭത്തിൽ അർത്ഥം മനസ്സിലാക്കണം എന്താണ്. പക്ഷെ ഭാഷകാരനത് പറയാതിരിക്കാൻ പറ്റുമോ? കാരണം അങ്ങനെ ഒരു ഇന്നിപ്പോ അങ്ങനെ ഒരു അർത്ഥം പ്രചരിച്ചിരിക്കുന്നു വിചാരിച്ചാൽ അതിന്റെ ശരിയായ അർത്ഥത്തെ നമ്മൾ എടുക്കണം എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ കോൾമയിർ കൊള്ളും. ചില വാക്കുകൾ അതേ അർത്ഥത്തിൽ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറയലും ഹിസ്റ്റീരിയൊക്കെ വരും. എന്നാലും സ്വാമിക്ക് അത് പറയാൻ കൊള്ളാം, ഒരു സ്വാമിയല്ലേ എന്ന് വരെ ചിന്തിക്കും. എന്റെ കുറ്റമല്ല, കുറ്റം കേൾക്കുന്നവരിലാണോ? എന്റെ തലയിൽ കൊണ്ടിടരുത്. ഞാൻ ഋഷി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സങ്കടമാണ്. എന്റെ കുറ്റമല്ല. ഇതൊക്കെ ഒന്ന് തന്നെ. ചില സമാധി എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും സമാധിയിലേക്ക് പോകും. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സങ്കടം വരും, രണ്ടും ഒന്ന് തന്നെ. ഇതൊക്കെ മനസ്സിലാക്കി വരാൻ ഇനിയും ഒരു 18 വർഷം വേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഞാൻ കാണുമെന്നറിയത്തില്ല. സമയം പിടിക്കും, അതൊരു ക്ഷമയോടുകൂടിയിരിക്കുക. ഇനിയും വരും. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം എപ്പോഴും. ചിന്തയുടെ കുറവാണ്. ഈ പഴയ മനുഷ്യർക്ക് ഇതെല്ലാം പഴയ മനുഷ്യരാണ്. അപ്പം അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാകും. നമുക്കിന്ന് അങ്ങനെ ഒരു ആഗ്രഹമില്ല. നമ്മൾ കൃതാർത്ഥരാണ്. കൃതാർത്ഥരെ സംബന്ധിച്ച് പിന്നെ ആഗ്രഹമൊന്നും വരുത്തുന്നു. അതാണ് വ്യത്യാസം. തസ്മാത് അസന്നിപാതോ ഹാനോ ഉപായ നശ്യതി. അതുകൊണ്ട് പറയുന്നു, ഹാനി വരുന്നിടത്ത് ഉപായനം എന്ന് പറയുന്നത് അസന്നിപാതം, അതവിടെ പ്രാപ്തമാകുന്നില്ല. ഹാനി എന്ന് പറഞ്ഞാൽ ഹാനി എന്ന് മാത്രം എടുക്കാം. ഈ ഹാനി എന്ന് പറയുന്നത് തന്നെ നമ്മൾ മലയാളത്തിൽ എന്താണ് ത്യാഗം എന്നുള്ള അർത്ഥത്തിൽ ആരെങ്കിലും പ്രയോഗിക്കാറുണ്ടോ? ഉണ്ടോ? മാനഹാനി ഇവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഹാനി, ഹാനികരം, ഒരിടത്തും ത്യാഗം എന്നുള്ള അർത്ഥത്തിൽ വരുന്നില്ല. അപ്പൊ ഹാനി എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അർത്ഥങ്ങളായിരിക്കും. ഹാനി, മാനഹാനി കുറിച്ചാണോ പറയുന്നത്? ഹാനികരമായ എന്തെങ്കിലും കുറിച്ചാണോ പറയുന്നത്? നമ്മളുടെ ഭാഷ പരിചയം ത്തിൻ്റെ ഒരു കുഴപ്പമാണ്. മലയാള ഭാഷയിലാണെങ്കിൽ വീണ്ടും കുറേയൊക്കെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. കാരണം കുറേയധികം സംസ്കൃത പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തമിഴ് ഭാഷയുടെ കാര്യമാണ്, ഈ പല പദങ്ങളും ഇതുപോലെ സുലഭമല്ല അവിടെ, പ്രത്യേകിച്ച് ഇന്നത്തെ തമിഴ്. അവിടെയൊക്കെ കേൾക്കുമ്പോൾ അർത്ഥത്തിൽ പല വിഭ്രാന്തികളും ഉണ്ടാകും. നമ്മുടെ ശീലിച്ച, എന്നാൽ ഇംഗ്ലീഷുകാർക്കൊന്നും കുഴപ്പമില്ല. കാരണം അവർക്ക് ഈ ഇങ്ങനെയുള്ള തദ്ഭവശബ്ദങ്ങളും തത്സമശബ്ദങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് പുതിയ അറിവാണ്. അതുകൊണ്ട് കുറച്ച് സമാധാനപ്പെടാം. അതുകൊണ്ട് ഹാനി ഉപായനം, ഇവിടെ ഈ രണ്ടും വിഷയം വരുന്നിടത്ത് ഹാനി വരുന്നിടത്ത് ഉപായനം അസന്നിപാതം പ്രാപ്തമാകുന്നില്ല. അസ്യം പ്രാപ്തു പഠതി ഹാനൂത്തു. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ പൂർവർഷം മനസ്സിൽ കണ്ടുകൊണ്ടാണ് സൂത്രകാരൻ പറയുന്നത് ഹാനൂത്തു ഉപായന ശബ്ദശേഷത്വ. ഇത്രയും, ഇതാണ് സിദ്ധാന്തം. ഹാനോത്തു ഏതസ്യാം കേവലായാമഭി ശ്രീയമാണായാം ഉപായനം സന്നിപത്തും അർഹതി. ഹാനോത്തു ഏതസ്യാം കേവലായാമഭി ശ്രീയമാണായാം കഴിയുന്നു. ഹാനി എന്ന് പറയുന്നത് കേവലം ഹാനി, ഏകമായ ഹാനി, ഒന്ന് മാത്രം. മലയാളത്തിൽ കേവലം എന്ന് പറഞ്ഞാൽ തുച്ഛം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷെ കേവലം എന്ന് ഞാൻ വായിക്കുമ്പോൾ കേൾക്കുന്നതുകൊണ്ട് മനസ്സിൽ ആ അർത്ഥമായിരിക്കും വരുന്നത്. ഞാനെന്ത് കഴിച്ചു സന്നിപദം, സന്നിപാദം എന്ന് വെച്ചാൽ മലയാളത്തിൽ ജ്വരമാണ്. ഇങ്ങനെ ആയിരിക്കും മനസ്സിൽ തോന്നുന്നത്. ഞാൻ ഉത്തരവാദി അല്ല. അത് ഇങ്ങനെ ഓരോ വാക്കുകൾക്കും പല അർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർ ധരിക്കുന്നത്. ആണ് ഹാനോത്തു ഏതസ്യാം കേവലായാമപി ശ്രൂയമാണായാം പറയുന്നു. കേവലഹാനി ശ്രവിക്കുന്നിടത്ത് ഉപായനം സന്നിപത്തിത്തും ഉപായനം പ്രാപ്തമാകുന്നതും യുക്തം തന്നെ അർഹതി. ഹാനം വരുന്നിടത്ത് ഉപായനം വരും. പുണ്യപാപങ്ങളെ ത്യജിക്കുന്നു എന്ന് പറയുന്നിടത്ത് പുണ്യപാപങ്ങളുടെ ഗ്രഹണവും വരും എന്നാണ്. അത് അനിവാര്യമാണെന്നാണ്. അത് അനിവാര്യമാണ്, വന്നിരിക്കും എന്നാണ് ഭാഷകാരം പറയുന്നത്. അതായത് ശുദ്ധി അർത്ഥത്തെ എങ്ങനെ സമന്വയിപ്പിക്കാമെന്നാണ് ഭാഷകാരം പറയുന്നത്. തന്റെ യുക്തി ഉപയോഗിച്ച്, തന്റെ ശാസ്ത്ര പാണ്ഡിത്യം ഉപയോഗിച്ച് അതിനെ സമർത്ഥിക്കുന്നു. അവിടെ പറയുന്നു ഉപായന ശബ്ദശേഷത്വ തശേഷത്വ. അതിനെ വിശദീകരിക്കുന്നു. ഹാനശബ്ദശേഷോ ഹി ഉപായന ശബ്ദ സമധിഗത കൗശീതകിരഹസ്യേ കൗശീതകിരഹസ്യ ബ്രാഹ്മണം. അതാണ് ഇവിടെ കൊടുത്തത് എന്നാണ്. തത്സുഹൃതദുഷ്കൃതേ വിധൂനുതേ തസ്യ പ്രിയാ ജ്ഞാതേഹ സുഹൃതം ഉപയന്തി അപ്രിയാ ദുഷ്കൃതം. ഇവിടെ ആ കാര്യം പറയുന്നുണ്ടെന്നാണ്. ഹാനശബ്ദത്തിന്റെ ഭാഗമായി ഉപായന ശബ്ദവും വ്യക്തമായി സമധിഗതമായി എന്ന് പറഞ്ഞാൽ പ്രാപ്തമായി സമ്യക് അധിഗതമായി അറിയപ്പെട്ട സമ്യക് ജ്ഞാതമായി. അധികതം എന്ന് വെച്ചാൽ അറിഞ്ഞു അറിയുക എന്നൊക്കെയാണ്. ഹാനശബ്ദശേഷോഹി ഉപായന ശബ്ദ സമധികത. ഹാനശബ്ദത്തിന്റെ ഭാഗമായി ഉപായന ശബ്ദവും കൗശീതകിരഹസ്യ കൗശീതകരഹസ്യ ബ്രാഹ്മണത്തിനത് ഉണ്ട്. തസ്മാത് അന്യത്ര കേവൽ ഹാനശബ്ദ ശ്രവണേ ഉപായന അനുവർത്തി. അതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഹാനശബ്ദം മാത്രമേ ഉള്ളൂവെങ്കിലും ഉപായനത്തിന്റെയും അനുവൃത്തിയുണ്ട്. കേവല ഹാനശബ്ദ ശ്രവണേ അപ്പി കേവലമായ ഹാനശബ്ദമേ ഉള്ളുവെങ്കിലും ഉപായന അനുവൃത്തി ഉപായനത്തിന്റെ അനുവൃത്തി ഉണ്ട്. അതാണ് സിദ്ധാന്തം. യുക്തം അശ്രവണാത് വിദ്യാന്തരഗോചരത്വാത് അനാവശ്യകത്വാച്ച അസന്നിപാതയിതി തദുച്ചതേ. മൂന്ന് ഹേതുപൂർവക്ഷി പറഞ്ഞു. അശ്രവണ ഒരിടത്ത് ശ്രവിക്കുന്നു, ഉപായനം മറ്റിടത്ത് ശ്രവിക്കുന്നില്ല. ഒന്ന് ഒരു ഉപാസനയാണ് അല്ലെങ്കിൽ ഒരു വിദ്യയാണ്, മറ്റൊന്ന് മറ്റൊന്നാണ്. പിന്നെ ത്യാഗം വരുന്നിടത്ത് ഉപായനം എന്നുള്ളത് ആവശ്യമല്ല, ആവശ്യകമല്ല. ഇതെല്ലാം കൊണ്ട് ഇവിടെ ത്യാഗം വരുന്നിടത്ത് ഗ്രഹണം പ്രാപ്തമല്ല എന്ന് ഓരോ ഹേതുക്കൾ പറഞ്ഞാൽ ഓരോ ഹേതുവിനും ഇനി ഭാഷകാർ സമാധാനം പറയുന്നു. സിദ്ധാന്തം പറഞ്ഞാൽ പോരെ. സിദ്ധാന്തം പറയുമ്പോൾ പൂർവക്ഷിയെ നിഷേധിക്കുന്നാലും ശരി, അല്ല പൂർവക്ഷിയെ നിഷേധിക്കാതെ തന്നെ സ്വന്തം സിദ്ധാന്തം പറയുന്നിടത്താലും ശരി, ആദ്യം പറയാനുള്ളത് അങ്ങ് പറയും. ഇതാണ് തത്വം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണങ്ങൾ കൊടുക്കും. ആദ്യ സിദ്ധാന്തം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കണം. ഇനി എന്താ ഇതിനെ സാധൂകരിക്കുന്ന ശാസ്ത്രമോ യുക്തിയോ മറ്റു പ്രമാണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാലേ സിദ്ധാന്തം വ്യക്തമാകത്തുള്ളൂ. ഒരു കാര്യം കേൾക്കുമ്പോന്നല്ലോ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് മനസ്സിലൊരു നിഷേധഭാവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പറയുന്നത് മനസ്സിലാകത്തില്ല. നിഷേധഭാവം മനസ്സിൽ എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് യോജിക്കാൻ പയ്യാത്ത കാര്യമാണ് പറയുന്നത്. മനസ്സിൽ പെട്ടെന്ന് വരുന്ന നിഷേധമാണ്. പിന്നെ ശ്രദ്ധ കുറയും, പിന്നെ സിദ്ധാന്തം ഗ്രഹിക്കാൻ കഴിയാതെ. അപ്പൊ ഇഷ്ടമില്ലാത്ത സിദ്ധാന്തമാണെങ്കിലും ആദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കണം. ബാക്കി ഇനി എന്താ അതിനെ സമർത്ഥിക്കുന്നതിനുള്ള ഹേതുക്കൾ, അതിനെക്കുറിച്ച് ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ഭാഷകാരന്റെ ശൈലി. എന്നാലേ ഇത് ഗ്രഹിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടിവിടെ പറയുന്നു, യദുക്തം മുമ്പ് പറഞ്ഞു പൂർവക്ഷി അശ്രവണ, ശ്രവിക്കാത്തത് കൊണ്ട്. എന്തിനെ ശ്രവിക്കാത്തതുകൊണ്ട്? ഹാനസന്നിധിയിൽ ഉപായനത്തെ ശ്രവിക്കാത്തത് കൊണ്ട്. വിദ്യാന്തര ഗോചരത്വ ഹാനു ഉപായനവും പറഞ്ഞിരിക്കുന്ന ഒരു ഉപാസന, ഹാനത്തെ മാത്രം പറഞ്ഞത് വേറൊരു വിദ്യ. അനാവശ്യകത്വ ഹാനം സംഭവിക്കുന്നിടത്തുള്ള ഉപായനം വേണമെന്നുള്ള നിർബന്ധമില്ല. അസന്നിപാത ഇരി, അതുകൊണ്ട് ഇത് പ്രാപ്തമാകുന്നില്ല. തദ്വിച്ച് അതിന് സമാനം പറയുന്നു, ഭാവേത് ഏഷ വ്യവസ്ഥൗക്തി യദ്യ അനുഷ്ഠേയം കിഞ്ചിത് അന്യത്ര ശ്രുതം അന്യത്ര നിനീഷേത നിഞ്ഞു പ്രാപണേ കേട്ടിരിക്കും. അതിൻ്റെ സൻ അന്തം വരുമ്പോഴാണ് എന്താണ് ജിജ്ഞാസ വിപടിഷ ചികേഷ വിചികിത്സ നിനീഷ എന്നവരുപോലെ സന്നദ്ധ പഠിക്കുമോ മനസ്സിലാവും. നയിക്കാനുള്ള ഇച്ഛ, പറയുന്നു നിങ്ങളീ പറയുന്നതൊക്കെ ഈ വ്യവസ്ഥയൊക്കെ എവിടെ വരുന്നത്? എന്തെങ്കിലും അനിഷ്ഠേയമായ ഒരു കാര്യം ഒരിടത്തു നിന്നും വേറൊരു പ്രകടനത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. അനിഷ്ഠേയമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഭവേദേശാ വ്യവസ്ഥ വ്യവസ്ഥ ഉക്തി, ഈ പറഞ്ഞ വ്യവസ്ഥ ഉക്തികളെല്ലാം നിങ്ങൾ പറഞ്ഞ അവയെല്ലാം നിങ്ങൾ പറഞ്ഞ യുക്തികളാകുന്ന ഉക്തികൾ, യദ്യ അനുഷ്ഠേയം കിഞ്ചിൽ, അത് അനുഷ്ഠാനത്തെ സംബന്ധിച്ചാണെങ്കിൽ ശരിയാണ്. അന്യത്ര ശ്രുതം അന്യത്ര നിനീഷ്യത, ഒരിടത്ത് പറഞ്ഞതിനെ വേറൊരിടത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം പറയാം. കാരണം ഒരു കർമ്മത്തിൻ്റെ പ്രകരണത്തിൽ ഒരു കാര്യം വിധിച്ചിരിക്കുന്നു. ദധ്നാജ്ഹോതി, ഇവിടെ ദധി എന്ന് പറയുന്നത് അനിഷ്ഠേയമായൊരു കാര്യമാണ്. അത് വേറൊരു കർമ്മത്തിന്റെ പ്രകടനത്തിൽ അതില്ലാത്തടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ പറയുന്ന ദോഷങ്ങളൊക്കെ അവിടെ പറയാം. അതാണ് കിഞ്ചിത് അന്യത്ര ശ്രുതം അന്യത്ര നിന്നേഷ്യത നത്വിഹ ഹാന ഉപായനം വാ അനുഷ്ഠേയത്വന സങ്കീർത്തിയതേ വിദ്യാസ്തുത്യർത്ഥം ദ്വാനയോ സങ്കീർത്തനം. പക്ഷെ ഇവിടെ ഹാനം അല്ലെങ്കിൽ ഉപായനം എന്ന് പറയുന്നത് അനുഷ്ഠേയമായിട്ടല്ല. സങ്കീർത്തിയത് വിദ്യാസ്തുത്യർത്ഥം ത്വനയോ സങ്കീർത്തനം, ഇതെല്ലാം വിദ്യാസ്തുതിക്ക് വേണ്ടിയിട്ടാണ്. വിദ്യാസ്തുതി എന്ന് പറഞ്ഞാൽ എന്താ അതിന് പേര് പറയുന്നത്? എന്താണ്, എന്താണോ വിദ്യാസ്തുതി എന്ന് പറഞ്ഞത്? അർത്ഥവാദം. പൂർവമീമാംസയിലും ഇവിടെയും ഈ അർത്ഥവാദത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഗുണവാദം, അനുവാദം, ഭൂതാർത്ഥവാദം, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഭേദങ്ങളും മീമാംസയിൽ വരുമ്പോൾ നമ്മളത് പഠിക്കും എന്നാണോ എന്തോ. അവിടെ എത്തിയാലേ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രധാന വിഷയമാണ്. ഈ അർത്ഥവാദം എന്ന് പറയുന്നത് പലയിടത്തും അത് സ്വീകരിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ പറയുന്ന സന്ദർഭവുമായി യോജിക്കാത്ത വാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കർമ്മത്തെക്കുറിച്ച് പറയും. ആ കർമ്മ അനുഷ്ഠാനമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയാത്ത വാക്യങ്ങൾ വരും. അങ്ങനെ വരുന്നിടത്ത് അർത്ഥം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ആദിത്യോ യൂപഹ എന്ന് പറയുന്നു. യൂപം എന്ന് പറയുന്ന കുറ്റി യാഗത്തിൽ വളരെ ഭംഗിയായിട്ടൊക്കെ ചെത്തിയെടുത്ത് പലാശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനെ എട്ട് കോണുകളോടുകൂടി ചെത്തിയെടുത്ത് കുറച്ച് കലാബോധമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ നെയ്യൊക്കെ പുരട്ടി ഭംഗിയാക്കി കൊണ്ടുവന്ന് കുറ്റി അടിച്ചു വയ്ക്കും. അപ്പം ഈ കുറ്റി അടിച്ചു വയ്ക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തട്ടി നെയ്യൊക്കെ പുരട്ടിയിരിക്കുകയാണ്. ഏതൊരു കലാബോധത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അത് ഇവർക്കുണ്ടായിരുന്നു. അഗ്നിചയനം എന്ന് പറയുന്ന വേദത്തിലെ ഒരു പ്രധാന കർമ്മം, ഇഷ്ടിക ചുട്ടെടുത്ത് അത് പ്രത്യേക രീതിയിൽ ശേനത്തിന്റെ ആകൃതിയിൽ പല ആകൃതിയിൽ അടുക്കി വയ്ക്കുക, വേദിയെ തയ്യാറാക്കുക. വേദി എന്ന് പറയുന്നത് നമ്മൾ ഈ പുറകിൽ കാണുന്ന പോലെയുള്ള സ്ഥലങ്ങൾ, അത് തയ്യാറാക്കുക. എന്തെങ്കിലും ഒരു ചടങ്ങ് കടത്തുമ്പോൾ നമ്മളൊരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യുക, അതിനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. ഓരോ കർമ്മങ്ങൾക്കും ഓരോ രീതിയിൽ യാഗമൊക്കെ നടക്കുന്ന എവിടെയെങ്കിലും പോയി അത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചൊരു കലാബോധത്തോടുകൂടി ചെയ്യുക. അതുപോലെയാണ് കുറ്റിയിലും ചില കലകളൊക്കെ ചെയ്യും. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇത് നല്ലോണം തിളങ്ങും. അത് കണ്ടുകൊണ്ടൊരു പാട്ട്, ആദിത്യോ യൂപഹ, യൂപം ആദിത്യനാണല്ലോ എന്ന്. അഗ്നിചയനം എന്ന് പറഞ്ഞാൽ അരണി കടയണതല്ലേ? അരണി കടയണതാണ് അഗ്നിചയനം എന്ന് പറഞ്ഞാൽ. അഗ്നിചയനം അത് ഈ അരണി കടയിലാണോ? അതല്ല, അത് അവിടെ കൊണ്ടിരിക്കുന്നത് ഇതാണ്, ഇഷ്ടിക അടുക്കുന്നു. അതിന് അഗ്നി ആധാനം എന്നാണല്ലോ പറഞ്ഞത്. അത് വേറെ അരണി, അത് അഗ്നി ആധാനം എന്ന് പറയുന്നത് അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് അവിടെ വേദിയിലേക്ക്, അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഗണപതി ഹോമത്തിൽ ആദ്യം തീ കൊളുത്തില്ലേ, അത് തന്നെ അഗ്നിയാർത്ഥം. അങ്ങോട്ട് തീ കൊളുത്തി വയ്ക്കത്തില്ല, അത് അഗ്നിയാർത്ഥം. അപ്പോ ഇവിടെ ഇതൊക്കെ വളരെ കലാപരമായി ചെയ്യുകയും അങ്ങനെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ സാറിന് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ അന്ന് ആദിമ മാസികൾ പാടിയ പാട്ടാണ് ആദിത്യോ യൂപഹ. അവിടെ ഒരു പാട്ടാണ്, അവർക്ക് സന്തോഷം വന്നു. മനുഷ്യർ തന്നെ ഇത് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലുമാണ് തോന്നരുത്. അത് മനുഷ്യനാണെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ചരിത്രബോധം വേണം. ഇതൊക്കെ എങ്ങനെയാ നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യ സമൂഹം മാറി മാറി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് എന്നുള്ളതിനുള്ള കുറച്ച് ചരിത്ര ബോധം കുറച്ചൊരു വിവരം വേണം. എന്നാ ഈ പറയുന്നതെല്ലാം മനസ്സിലാവും. എങ്ങനെ മനുഷ്യൻ ആദ്യം പാട്ടുപാടി, പിന്നെ മനുഷ്യൻ എങ്ങനെ എഴുതാൻ പഠിച്ചു, പടം വരയ്ക്കാൻ പഠിച്ചു, പിന്നെ എങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചു, ഇതെല്ലാം ക്രമമായി മനുഷ്യന്റെ വളർച്ചയുടെ ഭാഗമാണ്. ആ ചരിത്ര ബോധമില്ലാതിരുന്നു. പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിപരീത ബുദ്ധിയുണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല, വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ്. അന്നിങ്ങനെ പാടിയെന്നാണ് ആദിത്യോ യൂപഹ, ആദിത്യം എന്നാണല്ലോ ഈ യൂപം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് അത് രണ്ടായിട്ടാ തിരിക്കുന്നു. ചിലയിടത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പം അവിടെ ചില വിധികളിലൂടെയൊക്കെ വരണമെങ്കിൽ അതിനെയൊക്കെ ഉപാസന എന്ന് പറയും. വാചം, ധ്യാനം, ഉപാസീത പലയിടത്തും വന്നിട്ടുണ്ട്. അത് വെറും ഒരു അർത്ഥവാദമല്ല, അതൊരു ഉപാസനയാണ്. ഇങ്ങനെ ചിലയിടത്ത് വരും വായുർ വൈഷ്ഠ്യവിഷ്ഠ ദേവത, ഇങ്ങനെ കുറെ ഭാഗങ്ങൾ വരും. അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറയുന്നില്ല. അപ്പൊ അതെല്ലാം സ്തുതിയാണ്. യഥാരോതി തദരോതി തദ് രുദ്രസ്യ രുദ്രത്വം, അവിടെയൊന്നും ഒരു വിധി പറയുന്നു. ഇതൊക്കെ പാട്ടുകൾ, സന്തോഷം കൊണ്ടുവന്ന പാട്ടുകളാണ്. അപ്പോ ഇതൊക്കെ പിന്നെ എങ്ങനെ ശരിയാക്കും, വ്യാഖ്യാനം കൊണ്ട് ശരിയാക്കും. പറയുന്നു അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം സ്തുതികളാണ്, ഇത്രയുള്ളൂ അതിനർത്ഥം. ഇതാണ് പഴയ ആചാര്യന്മാരുടെയൊക്കെ നിലപാട്. അങ്ങനെയാണ് ജൈമിനി ആയാലും ശരി, ശങ്കരാചാര്യരായാലും ശരി, ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന പഴയ ആചാര്യന്മാർ എന്ന് വെച്ചാൽ വൈദികമായ ഈ സമ്പ്രദായത്തോട് കുറച്ച് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും. ഒന്നുകിൽ ഉപാസന, അല്ലെങ്കിൽ അർത്ഥവാദങ്ങൾ. അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഇനിയിപ്പോൾ അർത്ഥവാദം ഇവിടെ വരും. ഏകവിംശോ വാ ഇതോ ഇതോ അസോ വാദിത്യ, ഇവിടെ നിന്ന് എണ്ണി നോക്കിയാൽ ഇരുപത്തൊന്നാമത്തെ ആദിത്യം. ഇത് വെറും അർത്ഥവാദമാണ്. ഏതാ ഇരുപത്തൊന്നാമത്തെ ആദിത്യം? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള ആൾക്കാർ പറയും ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതും കൂടെ ചേർത്ത് മിൽക്കി വേയിൽ 21 ആദിത്യന്മാരുണ്ട്. ഇത് നമ്മളെ ഇന്നത്തെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്ന മുമ്പേ പഴയ നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ചു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാലേ ഇവർക്ക് സമാധാനം വരത്തുള്ളൂ. കാരണം ഈ അറിവെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഭാഷകാരനോ അല്ലെങ്കിൽ മീമാംസകരൊക്കെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? അത് ഒരു സ്തുതികളാണ്. എന്റെ വാച്യാർത്ഥത്തെ ഒരിക്കലും എടുക്കരുത്. അതിന് മറ്റൊരു അർത്ഥവാദവുമായിട്ട് ബന്ധമാണ്. ഇങ്ങനെയുള്ള അർത്ഥവാദങ്ങൾ ഒരുപാടുണ്ട്. കാരണം വേദം എന്ന് പറയുന്നതന്നെ മൊത്തം പല ഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സ്തുതിക്കുകയാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യം എന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആധ്യാത്മികമായി ചിന്തിച്ചത്. നമുക്ക് സ്തുതിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. സ്തുതിയോട് ആനയാണ് ചേരാണെന്നൊക്കെ പറയാൻ വലിയ താല്പര്യം, പക്ഷെ സത്യം അറിയാൻ താല്പര്യം. ഇവർക്കങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്തുതിയും ഉണ്ട്. ആ സ്തുതിയോടൊപ്പം തന്നെ അവർക്ക് സത്യം എന്താണ് എന്നുള്ള, അന്ന് സത്യം അറിയാൻ എന്താ വഴി? ഇന്നത്തെ യാതൊരു വഴിയുമില്ല. എഴുത്തും വായനയും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ പിന്നെ സത്യം അറിയാൻ എന്താ വഴി? എന്താ ചെയ്യുന്നത്? അതിന് സ്തുതിക്കും. സത്യം അറിയാൻ വേണ്ടിയിട്ടുള്ള സ്തുതി ഏതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേക്കത്തില്ല. അത് അതിന്റെ തുടക്കം എങ്ങനെയാണ്? ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖ തത്വം ഭൂഷൻ അപാവന സത്യധർമ്മമായ ദൃഷ്ട. അവർക്ക് സത്യം അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് യാഥാർത്ഥ്യം? അങ്ങനെ അവർ പ്രാർത്ഥിക്കും. പക്ഷെ സത്യം അറിയാൻ എന്താ അവിടെയുള്ള ഉപായം എന്താണ്? കേവലം മനസ്സ്, അതാണ് അവരുടെ ഉപകരണം. മനസ്സുകൊണ്ട് മാത്രമേ അവർക്ക് സത്യം അറിയാൻ പറ്റൂ. അപ്പോൾ അവർ മനസ്സുകൊണ്ട് സത്യം അറിയുന്ന എങ്ങനെ? ചിന്തിക്കുക. ചിന്ത ഏകാഗ്രമാകുമ്പോൾ ധ്യാനമായി. അപ്പോൾ അങ്ങനെ ധ്യാനിക്കുമ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും പല സത്യങ്ങളും വെളിപ്പെടും. അപ്പോൾ അവർക്ക് സത്യം വെളിപ്പെട്ടിട്ടില്ല എന്നല്ല പറയുന്നു. പക്ഷെ അവർ ആദിമ മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സത്യത്തെ അറിയാൻ ആഗ്രഹിച്ചു എന്നുള്ള ഒരു വ്യത്യാസമേ ഇന്നത്തെ നമ്മളുമായിട്ടുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്നുള്ള എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചല്ല, നമ്മളെപ്പോലെയുള്ളവരെ സംബന്ധിച്ച്. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരെന്നുണ്ട്, ചിന്തിക്കുന്നവർ അവരെയാണ് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരും. അപ്പോൾ അവരങ്ങനെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ആഗ്രഹചിന്തകളെല്ലാം പുറത്തു വരും. അപ്പോൾ അത് എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കണ്ടെന്നാണ് പറയുന്നത് വേദത്തെ വ്യാഖ്യാനിക്കുന്ന എല്ലാവരും. ചിലപ്പോൾ അവർ കണ്ടെത്തിയ സത്യങ്ങളായിരിക്കും പറയുന്നത്, അവർക്ക് വെളിപ്പെട്ട സത്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവരുടെ ഇങ്ങനെ ആഗ്രഹചിന്തകളും അവരുടെ സങ്കടങ്ങളും സന്തോഷവും എല്ലാം ചിലപ്പോൾ പുറത്തു വരും. ആഹ്ലാദമൊക്കെ പുറത്തു വരുമ്പോഴാണ് പറയുന്നത്. എന്താണ് ആദിത്യോ യൂപഹ എന്നെല്ലാം പറയുന്നു. അവരുടെ ഭാവനയൊക്കെയാണ്. അതിന് അങ്ങനെ എടുത്താൽ മതി. എന്നാണ് പറയുന്നത്. അപ്പോൾ അർത്ഥവാദം എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഉപാസനയും ഒരു ഭാഗമാണ്. അവിടെ നിന്നും നമ്മൾ ഈ ധരിക്കുന്ന പോലെ ഇന്നത്തെ സയൻസൊന്നും അല്ല അവർ പറയുന്നു. എന്തുകൊണ്ടല്ല പറയുന്നത്? അവർ പ്രാചീന മനുഷ്യരാണ്. ആ മനുഷ്യൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കാലമായി, ചരിത്രത്തിൽ എന്തെല്ലാം സംഭവിച്ചു. അവർ പിന്നെ ആദിമ മനുഷ്യരല്ലാതെ ആരാണ്? ആദിവാസികളല്ലാതെ ആരാണ്? അപ്പോൾ ഇതിനൊക്കെ ഒരർത്ഥമാണ്. കൃഷി എന്ന് പറഞ്ഞാലും ആദിവാസി എന്ന് പറഞ്ഞാലും അത് ചരിത്രബോധമുള്ളവന്, അല്ലാത്തവനെ സംബന്ധിച്ച് ഭാവനകളിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു ബോധം കൂടെ വേണം മനുഷ്യൻ. അപ്പോൾ ഇവിടെ പറയുന്നു ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വെറും അർത്ഥവാദങ്ങളാണ്. വെറും അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോകുന്നത്, ചിന്തിച്ച് വെറുതെ കാട് കയറി. കാരണം അവിടെ യുക്തിയില്ലാത്ത പല കാര്യങ്ങളും വരും, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും വരും. ഏത് കാര്യവും സ്തുതി അല്ലെങ്കിൽ നിന്ദ എന്നുള്ള ഭാഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ പ്രശ്നം. സ്തുതിക്കാൻ വേണ്ടി എന്തും പറയാം, അതിലാരും ദോഷം കാണത്തില്ല. രാജാവിന് സ്തുതി പാഠകന്മാർ പറയും. ഒരു രാജാവിനെ സ്തുതിക്കുന്ന ഇന്ദ്രനാണ് ചന്ദ്രനാണ് കാശ് കൊടുത്തു വച്ചിരിക്കുകയാണ്. രാജാവിന് അറിയാം ഞാൻ ഇന്ദ്രനുമല്ല ചന്ദ്രനുമല്ല. രാജാവിനറിയാം, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു സുഖമാണ്. അതുകൊണ്ട് അവരോട് പറയും സ്തുതിച്ചോ. അപ്പൊ സ്തുതിയുടെ സ്വഭാവം അതാണ്. അവിടെ പിന്നെ അർത്ഥവിചാരം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. പക്ഷെ ഇത് കേൾക്കുന്നത് സ്തുത്യന്മാർക്ക് സുഖമാണ്, സ്തുതിക്കപ്പെടുന്നവർക്ക്. സ്തുതിക്കുന്നവർക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ നല്ലവണ്ണം സ്തുതിച്ചു കഴിഞ്ഞാൽ നല്ല പ്രതിഫലം കിട്ടും, അപ്പോൾ അവർക്ക് സന്തോഷമാണ്. ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരാശ്രമത്തിൽ പോയി താമസിച്ചു. വലിയൊരാശ്രമമാണ്. വൈകുന്നേരമായപ്പോൾ അവിടെ ദീപാരാധന ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നു. അപ്പോൾ ഒരു 4-5 പേരവിടെ വന്നു. അവർ വന്നിട്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നു തീർന്നു കഴിഞ്ഞപ്പോൾ ഈ 4-5 പേരുടെ ജോലി എന്ന് പറയുന്നു അവിടുത്തെ മഠാധിപതിയെ സ്തുതിക്കുകയാണ് അവരുടെ ജോലി, വേറെ ജോലിയൊന്നും. അവരിങ്ങനെ ഒരു മണിക്കൂറോളം സ്തുതികളെല്ലാം പാടി അതവരുടെ ഡ്യൂട്ടിയാണ്. അവർക്കെന്തോ ഒരു പേരുമുണ്ട്, തമിഴ്നാട്ടുകാർക്ക് അറിയാം, എനിക്ക് ആ പേര് ഓർക്കുന്നില്ല. അവിടെ ജോലി എന്ന് പറയുന്നത് സ്തുതി മാത്രമാണ്. അവരിങ്ങനെ സ്തുതിക്കും, ഇതേ അവിടെ ഇങ്ങനെ ഒരു കാസരി ഇതൊക്കെ കേട്ടുകൊണ്ട് തലയും കുലുക്കിയിരിക്കും. സ്തുതിക്കുന്നതിൽ എനിക്കതൊരു അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 3-4 ദിവസം താമസിച്ചു. അപ്പം ഞാൻ പിന്നീട് താമസം മുറിയിൽ പോയിരുന്നപ്പോൾ സ്തുതിച്ച ആൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വന്നിരുന്ന് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നു, ഇവിടെ എത്രയോ യോഗ്യന്മാരിരുന്ന കസേരയാണ്, ഈ കള്ളം കയറി ഈ കസേര ഇരിക്കുന്നു. ഞാൻ ഒരഭിപ്രായം പറയാൻ പോയില്ല, ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ പോയില്ല. അപ്പൊ ഈ സ്തുതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതിന് അർത്ഥമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സ്തുതിക്ക് തന്നെ വേദത്തിലുമുണ്ട് ഇങ്ങനെയുള്ള സ്തുതികൾ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അതുപോലെ നിന്ദയും ഉണ്ട്, നിന്ദിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരു കൂട്ടർ തന്നെ ചെയ്യുന്നു. അത് എന്താണ്, അവരവരുടെ അപ്പ ഉള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കുക, അതാണ് ഇത്. ഇതൊക്കെ മനുഷ്യനാണ് ഉണ്ടാക്കിയെന്നുള്ളത് പറയാതെ പറയുകയാണ്. കാരണം ഇതൊക്കെ മനുഷ്യന്റെ വികാര പ്രകടനങ്ങളാണ്. ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ ആരെയാ സ്തുതിക്കുന്നത്? ഈശ്വരനാരെ സ്തുതിക്കുന്നു, ഈശ്വരനാരെ നിന്ദിക്കുന്നു. നിന്ദയുണ്ട് അർത്ഥവാദം, നിന്ദാപരത്തിലുള്ള അർത്ഥവാദമുണ്ട്. ഈശ്വരനാരെ നിന്ദിക്കുന്നു? ഒരു ഭാഗത്ത് ഇങ്ങനെ പറയും, വ്യാഖ്യാനിച്ച് വരും, സത്യം പുറത്തു വരുമല്ലോ. ഇരൺമയേന പാത്രേണ, സത്യത്തിന്റെ മുഖം മൂടി വച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ബോധപൂർവം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ സത്യം പുറത്തു വരും. വേദത്തിൽ നിന്ദയും സ്തുതിയും ഉണ്ടെങ്കിൽ നിന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്, ദൈവമല്ല എന്നുള്ള കാര്യം പുറത്തു വരും. ഇനി ദൈവമാണെന്ന് വാശി പിടിച്ചു കഴിഞ്ഞു, എന്താ ദൈവം സ്തുതിക്കുമെങ്കിൽ പോട്ടെ, ദൈവം ആരെ നിന്ദിക്കുന്നു? ഇനി നിന്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനും രാഗദ്വേഷങ്ങൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ ദൈവം ദൈവം അല്ലാതായി തീരും. അപ്പോ അർത്ഥവാദം എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതി വേദത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വേദമെന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാകണം. ഇത് കേട്ടാലും പലർക്കും ഞെട്ടും, ഞെട്ടലും വിറയലും ഒക്കെ വരും. എന്നാലും ഞാൻ പറയണം, കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്നിനോടും നമുക്ക് പ്രതിബദ്ധത ഉണ്ടായിട്ടല്ല പറയുന്നത്. സത്യത്തോട് യാഥാർത്ഥ്യത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം, ഏതിന്റെ കാര്യത്തിലായാലും ശരി. കുറച്ച് കഴിഞ്ഞ ആഴ്ച ഇത്തരം കാര്യങ്ങളൊക്കെ പലരും എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും. ഒരാളെന്നോട് ചോദിച്ച്, സ്വാമിക്ക് സ്ത്രീകളോടും ശൂദ്രന്മാരോടും ഇത്രയും വലിയ താല്പര്യം എന്താ എന്നോട് ചോദിച്ചു ഒരാൾ ഈ വിഷയം ചർച്ച ചെയ്ത്. എനിക്ക് യാതൊരു താല്പര്യമില്ല, പക്ഷെ എനിക്ക് സത്യത്തോട് താല്പര്യമുണ്ട്. ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള സത്യം യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നുണ്ട്, മൂടിവെച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവസരം വരുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അല്ല, നിങ്ങൾ വിചാരിക്കും പോലെ വഴിവഴിച്ചു പോകുന്നൊന്നുമല്ല, അങ്ങനെ ധരിച്ചു കളയരുത്. അപ്പോൾ അത് പുറത്തു വരണം എന്താണ് എന്നുള്ളത്. അത് സത്യത്തോടൊരു പ്രതിബദ്ധത ഉണ്ടായി, അതറിയാൻ കണ്ടെത്താൻ യാഥാർത്ഥ്യം എന്താണ്. അതില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിനൊരു അർത്ഥമുള്ളത്? പിന്നെ ജീവിതത്തിനൊരു അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാനിത് ആവർത്തിക്കുന്നതും വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാലും ഇത്രയും ആവർത്തിക്കണമെന്ന് വീണ്ടും മനസ്സിൽ സംശയം വരും. ഇതുവരെയുള്ള അനുഭവം വെച്ച് എത്ര ആവർത്തിച്ചിട്ടും കഥയില്ലെന്നുള്ളതാണ്. തത്വത്തെ കുറിച്ച് പറയുമ്പോൾ എത്രയോ തവണ ആവർത്തിച്ച കാര്യവും വീണ്ടും ചോദിക്കുമ്പോൾ എന്താ പലരും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഈ തത്വത്തെ ശ്രവിച്ച് അതിൻ്റെ ആനന്ദത്തിലിരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മെഴുകു പ്രതിമകളെപ്പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്, യാതൊരു പ്രതികരണമില്ല, അങ്ങനെ ഇരിക്കുന്നു ഒട്ടുമുക്കാലം. അങ്ങനെ ഏത് കാര്യത്തെ സംബന്ധിച്ചും ഇങ്ങനെയൊക്കെയാണല്ലോ. എത്ര പറഞ്ഞാലും ഇത് അധികമാകത്തില്ല, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. സന്ദർഭമെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കാൻ സൗകര്യമുള്ളവരിരുന്നാൽ മതി. എനിക്ക് എൻ്റെ മുമ്പിൽ ഇത്ര പേര് വേണം, എണ്ണത്തിന് കാര്യങ്ങളില്ല. നിങ്ങൾ എണ്ണം തയ്ക്കാൻ ശ്രമിക്കരുത്. ഇത്രയും പേരുള്ളിടത്ത് അഞ്ചാറ് പേരെങ്കിലും അവിടെ ചെന്നിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും, എനിക്ക് നാണക്കേടാണ്. ഒരാളിരുന്നാലും മതി, താല്പര്യമുള്ള ഒരാൾ, കേൾക്കാൻ താല്പര്യമുള്ള ഒരാൾ മതി. ആരും ഇല്ലെങ്കിൽ നിർത്തും, അത് ശരിയാണ്. അതുകൊണ്ട് ആണ് ഇത് ആവർത്തിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഈ വേദം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബ്രഹ്മാണ്ഡമാണ്, അതിൻ്റെ അകത്ത് മുഴുവൻ എന്തോ ഭയങ്കരമായ സത്യങ്ങളേ ഉള്ളൂ, അങ്ങനെയും ധരിച്ചു കഴിഞ്ഞു. വേദത്തെ വ്യാഖ്യാനിച്ച ഈ പ്രാമാണികന്മാരായ ആചാര്യന്മാരെ തന്നെ പറയുന്നു, ഈ വേദത്തിൽ വളരെയധികം അർത്ഥവാദങ്ങളുമുണ്ട്. എന്നുവെച്ചാൽ അർത്ഥമില്ലാത്തതാണ് അർത്ഥവാദം, അർത്ഥമില്ലാത്ത ഭാഗങ്ങളുമുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷെ ആ അർത്ഥവാദങ്ങൾ എടുത്തു വച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് സ്ട്രിംഗ് തിയറി കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സംഗതി വേറെ, അത് മറ്റൊരു വിവരക്കേട്. എന്നാൽ ഇതിന് പ്രയോജനമില്ലെന്ന് പറയുന്നില്ല. പ്രയോജനമുണ്ട് എന്ന് വെച്ചാൽ ഇത് പാടിയവർക്ക് പ്രയോജനം ഉണ്ടായിരുന്നാണ്. സന്തോഷം കൊണ്ടാണ് പാടിയെങ്കിൽ അവരാനന്ദിച്ചിരിക്കും പാടിയപ്പോൾ. ദേഷ്യം കൊണ്ടാണ് പാടിയെങ്കിൽ നിന്ദയുണ്ടെന്നല്ലേ പറയുന്നത്, അവരെ ദേഷ്യം കുറഞ്ഞിരിക്കും അല്ലേ. നമ്മൾ ദേഷ്യം വന്നാൽ എന്താ ചെയ്യുന്നത്? ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവന് പത്ത് ചീത്ത പറയും. അതുകൊണ്ട് പ്രയോജനം എന്താ? തന്റെ ദേഷ്യം ഒന്ന് കണക്കും, അതൊരു പ്രയോജനമാണ്. അപ്പൊ ഇതൊക്കെ അന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കും. ഇവരെല്ലാം ഞാൻ വെറും സാധാരണ പച്ച മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ വികാര വിചാരങ്ങളെല്ലാം ഉള്ള സാധാരണ മനുഷ്യൻ. അതിൽ പിന്നെ പ്രത്യേകത വരുന്നത് എന്താണ്? ചിലർക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞു, ചിലർക്ക് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഭാഷ്യകാരൻ മുഴുവൻ അങ്ങനെ സ്വർണ്ണ ഖനിയാണെങ്കിൽ പിന്നെ എന്തിനാ ഭാഷ്യകാരൻ ഈ കർമ്മകാണ്ഡത്തെ മുഴുവൻ നിഷേധിച്ചത്? അത് ഋഷി പറഞ്ഞല്ലേ, മനുഷ്യന് ഒരിക്കലും മോചനം കൊടുക്കാത്തതാണെന്ന് പറഞ്ഞാൽ നിഷേധിച്ചില്ല. ഭാഷ്യകാരനല്ലേ അത് ചെയ്തു. ഇത് ചിന്തിക്കണം. അല്ലാതെ അന്ധമായ സങ്കല്പങ്ങളുമായിരിക്കരുത്. ഇനിയും വരും ഇത്, ഇപ്പോഴെല്ലാം പറഞ്ഞ് തീർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്തുത്യർത്ഥമാണ് എന്ന് വെച്ചാൽ വേറെ അർത്ഥമൊന്നുമില്ല. അനയോഹ സങ്കീർത്തനം എന്ന് പറഞ്ഞാലേ ഭാഷകാരന് ഇത് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താൻ പറ്റൂ. അല്ല, ഇതിൻ്റെയൊക്കെ അർത്ഥം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിത്തഭ്രമം ഉണ്ടാവും. വൈക്കാതാവിന് ചിത്തഭ്രമം ഉണ്ടാവും. എന്തുകൊണ്ട്? പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അർത്ഥത്തെ അങ്ങ് വിട്ടിട്ട് പൊതുവായി പറയുക, അത് സ്തുതിയാണ്. സാധാരണ കവിതകളെ പോലെ കവികൾ പറയുന്ന എല്ലാത്തിനും നമ്മൾ അർത്ഥം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാകും. വേണമെങ്കിൽ സിനിമാ പാട്ടിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. വേണോ? കേൾക്കാൻ ഉള്ള ധൈര്യം ഉണ്ടാ? ഉണ്ടാ? കേൾക്കണോ? എല്ലാം ഉണ്ട് സ്റ്റോക്ക്. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവി എഴുതിയാണ് ഇന്ദുഗോപം നീ. ഇന്ദുഗോപം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? എന്നാ സഹിക്കാമായിരുന്നു. ചാണകപ്പുഴു. പുഴു. നീ ചാണകപ്പുഴുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആരെങ്കിലും സഹിക്കൂ? പക്ഷെ അതൊരു പ്രകാശം പരത്തുന്ന ഒരു പുഴുവാണെന്ന് പറയുന്നത്. ഏ, പ്രകാശം പരത്തുന്ന ഒരു പുഴുവാണല്ലോ. ചാണകപ്പുഴുവിന് ഒരു പ്രകാശമില്ല. ഞാൻ എടുത്തു പോയിട്ടുണ്ട് ഈ പാട്ട് കേട്ടിട്ട് പോയി. ചാണകപ്പുഴയിൽ ഇറങ്ങി പരിശോധിച്ച് പുഴുവിനെ എടുത്തു വെച്ച് നോക്കി, എന്താ ഇങ്ങനെ പറഞ്ഞത്? അത് പറഞ്ഞ അത് പഠിച്ചിട്ടാ പറയുന്നു. അതിൽ തെറ്റിയതാ സ്വാമി, കവിത എഴുതിയപ്പോ തെറ്റിയതാ. കവിത എഴുതിയപ്പോ തെറ്റിയതാ. അല്ലല്ല, ഇന്ദ്രഗോപം കവിക്ക്, ഇന്ദ്രഗോപം എന്ന് പറയേണ്ടടുത്ത് ഇന്ദുഗോപം എന്ന് പറഞ്ഞത്. കവിക്കൊരു ഭാവനയുണ്ട്, കവി ഭാവനാചാര്യാണ്. അത് തെറ്റ് അറിവില്ലാത്തോണ്ട് വെച്ചാൽ ഇന്ദ്രഗോപമാണ് പറയുന്നത്. ഇന്ദ്രഗോപം എന്നാണ് പറയുന്നത്. അത് തന്നെ, എന്തോ ആയിക്കൊള്ളട്ടെ, സംഗതി അത് തന്നെ. ഇന്ദ്രഗോപാണ് ആ പുഴു, പ്രകാശമുള്ള പുഴുവാണ്. പ്രകാശിക്കില്ല. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു വെളുത്ത കളറും ഒരു ചുവന്ന കളറും ഒരല്പം മഞ്ഞയും എല്ലാം കൂടെ വെച്ചൊരു സംഗതി ഭംഗിയാണ്. ഉപമാന സാമാന്യ ധർമ്മമാത്രം തന്നെ. അതാ പറയുന്നത്, കവിക്ക് തെറ്റുപറ്റിയില്ല. കവി പറഞ്ഞിരിക്കുന്നിടത്ത് കവി ഭാവനാശാരിയല്ല. ഏതിന്റെയും സൗന്ദര്യത്തെയാണ് കവി കാണുന്നത്. ബാക്കി അത് ചാണകത്തിൽ കിടക്കുന്നു, വേടം കിടക്കുന്നു, അതൊന്നും അല്ല പ്രശ്നം. അതല്ല, അത് തെങ്ങിനെ നശിപ്പിക്കുന്ന വണ്ടാണ് എന്നുള്ളതൊന്നുമല്ല കവി വിവക്ഷിച്ചിരിക്കുന്നത്. അതിനാണ് ചെങ്ങനെ തെങ്ങനെ നശിപ്പിക്കുന്ന എന്താ എന്റെ പേര് ചെള്ളം തന്നെ പറയുന്നത്. കൊമ്പൻചൊല്ലി, കൊമ്പൻചൊല്ലിയുടെ പിതാവാണത്. പക്ഷെ അതൊന്നുമല്ല ഉപേക്ഷിച്ചിരിക്കുന്നു ഭാവന, വെറും ഭാവനയായിട്ട് തന്നെ എടുക്കുക. അതുപോലെ എന്ന് പറഞ്ഞാൽ പറയുന്ന അതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്. വാച്യാർത്ഥത്തെ എടുക്കാൻ പാടില്ല. പിന്നെ എന്താണ്, അത് ഒരു ഭാവന. അതുപോലെ ഭാവനാപരമായ ഭാഗങ്ങൾ ശ്രുതിയിൽ വരുമ്പോഴാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് കർത്തവാദമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത അർത്ഥമൊന്നും അതിനകത്തില്ല. ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെ പറയേണ്ട കാര്യമൊന്നും. അവിടെ നിന്ത് ഈ സ്തുതിയും എല്ലാം വരുന്നുള്ളൂ. മനുഷ്യരാണ് അതൊക്കെ ഉണ്ടാക്കിയത് എന്നാണ്. ഇത്തം മഹാഭാഗ വിദ്യ യത് സാമർഥ്യാദസ്യ വിദുഷ സുഹൃത ദുഷ്കൃതേ സംസാര കാരണഭൂതേ വിധൂയേതേ തേ ച അസ്യ സുഹൃത് ദുഷത്സു നിവിശേതേ ഇതി. Yeah.